അടുത്ത ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണ്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ. സ്തുത്യ അഭിമുഖീഭൂതായ അർജുനായ ആഹ ഭഗവാൻ, താൻ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അർജുനനിൽ അഭിരുചി ഉണ്ടാക്കിയിട്ട് അർജുനൻ അത് കേൾക്കുന്നതിനുള്ള താല്പര്യം ഉണർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഭഗവാൻ പറയുന്നു. മഹാഭൂതാനി മഹാന്തിജതാനി ഭൂതാനി സർവവികാര വ്യാപകത്വ ഭൂതാനിജ സൂക്ഷ്മാൻ. മഹാഭൂതാനി എന്നാദ്യം പറഞ്ഞു, ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണ്. ഇവിടെ മഹാഭൂതങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പറയുന്നു താനി ഭൂതാനി, അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്താണ്? സർവവികാരങ്ങളിൽ നിന്നും അത് വ്യാപിച്ചിരിക്കുന്നു. കാരണം കാര്യത്തിന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. അതാണ് കാര്യത്തെ വ്യാപിച്ചിരിക്കുക എന്ന് പറയുന്നത്. കാര്യത്തെ കാരണത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സർവവികാരങ്ങളിലും സർവകാര്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട്, അതായത് സർവകാര്യ സ്വരൂപമായിരിക്കുന്നതുകൊണ്ട്, പിന്നെന്താണ് മറ്റൊന്ന്? ഭൂതാനിക സൂക്ഷ്മമാണ്, അത് സൂക്ഷ്മങ്ങളുമാണ്. ഈ സൂക്ഷ്മങ്ങളായ ഭൂതങ്ങളിൽ നിന്നാണ് സ്ഥൂലമായ ഭൂതങ്ങൾ പരിണമിച്ചത്. അതുകൊണ്ടിവിടെ മഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മഭൂതങ്ങളെ എടുക്കണം. അതും ഈ ശരീരത്തിന്റെ ഭാഗമാണ്. സ്ഥൂലാനിത്തു ഇന്ദ്രിയ ഗോചര ശബ്ദേന അവിധി അവിധായുഷ്യന്തി. അടുത്ത് ഇന്ദ്രിയ ഗോചരങ്ങളെന്ന് പറയും. അതുകൊണ്ട് സ്ഥൂലഭൂതങ്ങളെ എടുക്കണം. അപ്പോൾ ഇവിടെ ക്ഷേത്രമെന്ന് പറയുന്നതിന് സൂക്ഷ്മഭൂതങ്ങളും അതിൻ്റെ കാര്യമായിരിക്കുന്ന സ്ഥൂലഭൂതങ്ങളുമുണ്ട്. അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? മഹാഭൂത കാരണം അഹം പ്രത്യലക്ഷണം. ഈ മഹാഭൂതങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന അഹം, അതിനെയാണ് ഇവിടെ അഹങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നതും സാഖ്യ ചിന്താഗതി അനുസരിച്ചിട്ടാണ്. സാഖ്യന്മാരെന്ത് പറയുന്നു? അഹന്തത്വം, അഹന്തത്വത്തിൽ നിന്ന് സൂക്ഷ്മഭൂതങ്ങളുണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ അഹന്തത്വം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഞാനെന്നുള്ള അഭിമാനമല്ല. ഈ ഞാനെന്ന് പറയുന്ന അഭിമാനം അതൊരു കാര്യമാണ്. അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ അഹങ്കാരം എന്ന് പറയുന്ന ഒരു തത്വമാണ്. പഞ്ചഭൂതങ്ങൾക്ക് സൂക്ഷ്മഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന ഒരു തത്വത്തെ അംഗീകരിക്കുന്നു. അവ്യക്തം അഹന്തത്വം എന്നെല്ലാം പറയുന്നു. നമ്മുടെ കേവലമായ അഭിമാനം, ഓരോ വിഷയങ്ങളോട് നമ്മൾ ഉണ്ടാക്കുന്ന അഭിമാനം, അതല്ല ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്. അതിൽ നിന്നൊന്നും ഉണ്ടാകത്തില്ല. അതിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷാദികളും മറ്റും, ഈ സ്ഥൂലമായ ഭൂതങ്ങളൊന്നും അതിൽ നിന്നുണ്ടാകത്തില്ല. ഇവിടെ എന്താണ്? മഹാഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന അഹം തത്വത്തെയാണ് ഇവിടെ അഹം പ്രത്യം എന്ന് പറയുന്നത്. അഹങ്കാര കാരണ ബുദ്ധി അധിവസായ ലക്ഷണം. അഹന്തത്വത്തിനും കാരണമായിരിക്കുന്ന എന്താണ്? ബുദ്ധി തത്വമാണ്. അത് നമുക്കെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അത് അധ്യവസായ നിശ്ചയരൂപത്തിൽ അനുഭവപ്പെടുന്നു. അതായത് അഹം തത്വം അതിൻ്റെ അനുഭവമാണ്. അത് ജീവൻ അനുഭവപ്പെടുന്നതാണ്. തത്വമല്ല, അഹം തത്വത്തിൻ്റെ അനുഭവമാണ് അഹങ്കാരം. നമ്മൾ സാധാരണ അനുഭവപ്പെടുന്ന അഹങ്കാരം. അതുപോലെ മഹത്തത്വത്തിൻ്റെ അനുഭവമാണ് നിശ്ചയം. ആ നിശ്ചയം എന്ന് വിചാരിച്ച് നിശ്ചയമോ അഭിമാനമോ അല്ല. നിശ്ചയമല്ല അഹം ബുദ്ധിതത്വം, അഭിമാനമല്ല അഹന്തത്വം. തത് കാരണം അവ്യക്തമേവ ച. അതിനും പിന്നിലുള്ളത് എന്താണ്? അവ്യക്തമാണ്. നവ്യക്തം അവ്യക്തം അവ്യാകൃതം ഈശ്വരശക്തി മമമായ ദുരത്യ ഇത്യുക്തം. ഇതിനും കാരണമായിരിക്കുന്ന അവ്യക്തം അതിനെ അവ്യാകൃതം എന്ന് പറയുന്നു. അത് തന്നെയാണ് ഈശ്വരശക്തി. അതിനെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് മമമായ ദുരത്യ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സ്വീയദേ സചരാചരം മയാധ്യക്ഷീണ പ്രകൃതി എന്ന് പറഞ്ഞു. ആ പ്രകൃതി, ആ മായാശക്തി, ആ മായാശക്തി അത് അവ്യക്തമാണ്. അതിൽ ഉണ്ടാകുന്ന ഒരു പരിണാമമാണ് അഹംതത്വം. അഹംതത്വത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു പരിണാമമാണ് ബുദ്ധിതത്വം. അതിൽ നിന്നാണ് സൂക്ഷ്മഭൂതങ്ങളുണ്ടാകുന്നത്. അത് നിന്നാണ് ഈ സ്ഥൂല ശരീരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഏവശബ്ദ പ്രകൃതി അവധാരണാർത്ഥ നിശ്ചയാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഏതാവത്യേവ അഷ്ടദ ഭിന്ന പ്രകൃതി പറയുന്നു. എട്ട് തരത്തിൽ പ്രകൃതി ഭിന്നിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മഹാഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, അവ്യക്തം. വീണ്ടും പറയുന്നു ചശബ്ദോ ഭേദസമുച്ചയാർത്ഥ. അതിനെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ചശബ്ദം പറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയാണി ദശ ശ്രോത്രാദീനി പഞ്ചബുദ്ധി ഉത്പാദകത്വാ ബുദ്ധീന്ദ്രിയാണി വാക്പാണിയാദീനി പഞ്ച കർമ്മ നിർവർത്തകത്വാ കർമ്മേന്ദ്രിയാണി താനി ദശ. ഇന്ദ്രിയങ്ങൾ പത്ത്, ശ്രോത്രാദി അഞ്ചെണ്ണം. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബുദ്ധി ഉത്പാദകത്വാ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നുണ്ട്, അത് ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയുന്നു. വാക്പാണ്യാദി ഇനി പഞ്ച അഞ്ചെണ്ണം. കർമ്മ നിർവർത്തകത്വ കർമ്മത്തിന് കാരണമായിരിക്കുന്നുണ്ട്, അത് കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്നു. അങ്ങനെ പത്ത്. ഏകഞ്ച ഒന്നുകൂടി അതിനോട് ചേർക്കാം. കിം തത്, എന്താണത്? മനം, മനസ്സ്. ഏകാദശം സങ്കല്പാദ്യാത്മകം, സങ്കല്പം വികല്പം തുടങ്ങിയവയുണ്ടാക്കുന്ന വികല്പ സംശയം, ആ മനസ്സ് അതാണ് മറ്റൊന്ന്. പിന്നെ പഞ്ച ഇന്ദ്രിയ ഗോചരാഹ ശബ്ദാദിയോ വിഷയാഹ, ശബ്ദസ്പർശ രൂപരസ വിഷയങ്ങൾ, അതാണ് അഞ്ചെണ്ണം. താൻ ഏതാനി സംഖ്യാഹ ചതുർവിംശതി തത്വാന്യാചക്ഷതെ പറയുന്നു. ഇതിനെ തന്നെയാണ് സാംഖ്യശാസ്ത്രത്തിൽ ചതുർവിംശതി തത്വങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആചാര്യസ്വാമികളും അംഗീകരിക്കുന്നുണ്ട്. ആചാര്യസ്വാമികൾ മാത്രമല്ല, രാമായണനും മാധവനും എല്ലാവരും ഈ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് പറയും. ഇവിടെ പറയുന്നത് സാംഖ്യന്മാരുടെ പദാർത്ഥ നിരൂപണം അനുസരിച്ചാണ് ഇവിടെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഭാഷ്യകാരൻ അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പം മറ്റൊരു ശാസ്ത്രത്തെ പിന്തുടരുന്നു എന്ന് പറയുന്നുണ്ട്, അത് കൊണ്ട് ഗീതയ്ക്ക് പോരായ്മയൊന്നും വരത്തില്ല. പിന്നെ അതിനോട് ഇവിടെ ഗീതയിൽ ഭഗവാന്റെ മറ്റു ആശയങ്ങളിലൂടെ അത് കൂട്ടിച്ചേർക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സാംഖ്യം തത്വം തന്നെയാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. ചതുർവിംശതി തത്വാനും, ഇതിനെയാണ് അവിടെ ചതുർവിംശതി തത്വങ്ങൾ എന്ന് പറയുന്നത്, ഇതിനെ തന്നെയാണ് എന്ന് പറയുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പുതുമയുള്ള കാര്യങ്ങളല്ല. ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്നു. ഇത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് ശരീരം എന്നുള്ളത്, പിന്നെ ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് അവിടെ ഇന്ദ്രിയ ഗോചരങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ എടുത്തത്. ശരീരവും ഇന്ദ്രിയ ഗോചരമാണ്. ശരീരത്തിനും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെ ഓരോ ശരീരങ്ങളും എടുക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ക്ഷേത്രമാവും. ഈ പ്രപഞ്ച ദൃഷ്ടാവ് ക്ഷേത്രജ്ഞനുമാവും. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ ഇച്ഛാം ദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സ്വീകാരമുദാഹൃതം. അധൈതാനിം ആത്മഗുണാഹ ഇതി യാൻ ആചക്ഷതേ വൈശേഷികാഹ തേ വിക്ഷേത്രധർമ്മ ഏവ നതു ക്ഷേത്രജ്ഞസി ഇത്യാഹ ഭഗവാൻ. ഇവിടെ സാഖ്യന്മാര് ഇച്ഛാദ്വേഷാദികളെ ആത്മഗുണമായിട്ട് പുരുഷന്റെ ഗുണമായി സ്വീകരിക്കുന്നില്ല. അതേസമയം പിന്നീട് വന്ന നൈയായികന്മാർ വൈശേഷികന്മാർ തുടങ്ങിയ ആൾക്കാരെല്ലാം ഇച്ഛാദ്വേഷാദികളെ ആത്മഗുണമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത്. ആത്മഗുണാഹ ഇതി ഞാൻ ആചക്ഷതേ വൈശേഷികാഹ. വൈശേഷികന്മാരും മറ്റും ആത്മഗുണങ്ങളെന്ന് പറയുന്നത് എന്തിനെയാണ്? ഇതാണ് ഇച്ഛാദ്വേഷാദികൾ. തേബി ക്ഷേത്രധർമ്മായ, അതും ക്ഷേത്രധർമ്മങ്ങളാണ്. ആത്മാവിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇതെല്ലാം ക്ഷേത്രത്തിന്റെ ഭാഗമാണ് എന്നാണ്. അത് സാങ്കേദർശനമനുസരിച്ചാണ് പറയുന്നത്. നതു ക്ഷേത്രജ്ഞസ്യ, ഇതൊന്നും ക്ഷേത്രജ്ഞന്റേതല്ല. ശങ്കരാചാര്യർ ഏറ്റവും കൂടുതൽ ബ്രഹ്മസൂത്രത്തിനും മറ്റും നിഷേധിച്ചിട്ടുള്ളത് ഈ സാങ്ക്യ തത്വത്തെയാണ്. അത് പ്രധാനമായിട്ടും അവിടെ നിഷേധിക്കുന്നത് പ്രകൃതിയാണ് ജഗത്തിന് കാരണം എന്നുള്ള ചിന്താഗതിയാണ് നിഷേധിക്കുന്നത്. കാരണം പ്രകൃതിയാണ് ജഗത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ കാരണക്കാരനല്ലെന്നവരും അവരൊറ്റ വിഷയത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസൂത്രത്തിൽ മറ്റും കൂടുതൽ ഭാഗം കൂടുതൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ശങ്കരാചാര്യരുടെ ഈ തത്വത്തെ, അദ്വൈത സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും ഈ സാങ്കേദർശനത്തോടുകൂടി തന്നെ. കാരണം സാങ്കേദർശനത്തിലാണ് ആദ്യമായിട്ട് ഈ ആത്മാവ് നിർഗുണം എന്ന് പറയുന്നത്. ശങ്കരാചാര്യർക്ക് ശേഷമെന്ന പലർക്കും ഇത് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. രാമാനുജനും മറ്റും ഇച്ഛാദ്വേഷ സുഖാദികളെല്ലാം ആത്മധർമ്മങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷേ അദ്വൈതത്തെ, അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ ആവിഷ്കരിക്കുന്നതിന് ശങ്കരാചാര്യരുടെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ സാഖ്യദർശനത്തോടാണ്. അതാണ് ഇവിടെ ഗീതയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സാഖ്യ സമ്പ്രദായം അനുസരിച്ച് പറയുന്നു, ഇച്ഛ യജ്ജാതിയും സുഖ ഹേതും അർത്ഥം ഉപലബ്ധവാൻ പൂർവം പുനഃ തജ്ജാതീയം സബലഭമാന തമർത്ഥം സമാധാനമിച്ഛതി സുഖഹേതുരിതി സേം ഇച്ഛാന്തകരണധർമ്മ. എന്താണ് ഇച്ഛ എന്നുള്ളതിന് ഒന്ന് വിശദീകരിക്കുകയാണ്. യജ്ജാതീയം സുഖഹേതും അർത്ഥം ഉപലബ്ധവാൻ പൂർവം, ഒരു പ്രത്യേക തരത്തിലുള്ള വിഷയത്തെ ഒരാൾ അനുഭവിച്ചു, അതെന്താണ് സുഖത്തിന് കാരണമായിരുന്നു ഒരു വിഷയം. യജ്ജാതിയും സുഖഹേതും അർത്ഥം, ഒരു തരത്തിലുള്ള സുഖകാരണമായ ഒരു വിഷയത്തെ ഉപലബ്ധവാൻ അറിഞ്ഞു അല്ലെങ്കിൽ അനുഭവിച്ചു ഒരിക്കൽ മുമ്പ്. പുനഃ വീണ്ടും തജ്ജാതിയും സമുപലഭ്യമാന, വീണ്ടും അതേ സുഖഹേതുവായ വിഷയം തന്നെ അനുഭവിക്കാൻ, അതിനെക്കുറിച്ച് അറിയുമ്പോൾ സം ഉപലഭമാന, അതിനെക്കുറിച്ച് അവൻ ഏതെങ്കിലും തരത്തിൽ ധരിക്കുന്നു. സമാധാനമിച്ചതി, അതിനെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് സുഖഹേതുരുതി, ഇത് സുഖത്തിന് കാരണമായിരിക്കും എന്നാണ്. ഒരു തവണ പാൽപായസം കുടിച്ചു, അത് സുഖം ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലായി. വീണ്ടും അയാളുടെ മനസ്സിൽ പാൽപായസത്തിനെ കുറിച്ചുള്ള ഒരു ബോധം, ഒരറിവ് എങ്ങനെയോ കടന്നു വരുന്നു, സ്മൃതി രൂപത്തിലോ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ എങ്ങനെയോ അത് കടന്നു വരുന്നു. കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ വസ്തുവിനെ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ഇത് എനിക്ക് സുഖത്തെ തരും, ഇത് മധുരമുള്ളതാണ്, എനിക്കിത് സന്തോഷത്തെ തരും എന്ന് കരുതി. അങ്ങനെ ഉള്ള മനസ്സിൽ തോന്നുന്ന വികാരം സേം ഇച്ഛ, അതിനിവിടെ ഇച്ഛ എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ വികാരം സുഖത്തിന് കാരണമായ ഒരു വസ്തുവിനെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും ആ വസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന പരിണാമം അല്ലെങ്കിൽ അന്ധകരണത്തിന്റെ ധർമ്മം എന്നാണ് ഇവിടെ ഇച്ഛയെ നിർവചിക്കുന്നത്. അന്ധകരണധർമ്മ. ഇത്രയും വിശദീകരിക്കുന്ന എന്താണ്? കാരണം ഈ ഇച്ഛ എന്ന് പറയുന്നത് പല പരിണാമങ്ങളും സംഭവിക്കുന്ന ഒന്നാണ്. നിർഗുണനായിരിക്കുന്ന ആത്മാവിൽ ഇങ്ങനെ പരിണാമങ്ങൾ സംഭവിക്കുന്ന ഒരു ധർമ്മം ഇരിക്കത്തില്ല. അതുകൊണ്ടിത് അന്ധകരണധർമ്മമാണ്, ആത്മധർമ്മമല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രജ്ഞന്റെ കോടിയിലല്ല, ക്ഷേത്രകോടിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജ്ഞേയത്വ ക്ഷേത്രം, ഇതും ജ്ഞേയമാണ്, അതുകൊണ്ട് ഇത് ക്ഷേത്രമാണ് എന്ന് പറയുന്നു. അറിവിന് വിഷയമാകുന്നതാണ്, അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ഇത്. ക്ഷേത്രജ്ഞന്റെ ഭാഗമായി ധരിക്കരുത്. ഇച്ഛ ക്ഷേത്രജ്ഞന്റെ ധർമ്മമല്ല. അത് അദ്വൈതത്തിന് അനുകൂലമായ രീതിയിൽ നിർഗുണ ബ്രഹ്മത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും വിശദീകരിച്ച് അവിടെ വ്യാഖ്യാനിക്കുന്നത്. തഥാ ദ്വേഷോ യജ്ജാതീയം അർത്ഥം ദുഃഖഹേതുത്വേന അനുഭൂതവാൻ പുനഃ തജ്ജാതീയമർത്ഥം ഉപലഭമാന തം ദേഷ്ടി സ്വയം ദ്വേഷു ജ്ഞേയത്വാ ക്ഷേത്ര ഏവ. ദ്വേഷം അതുപോലെ തന്നെ മുമ്പ് വിദ്വേഷമുള്ള ഒരു ആളല്ലെങ്കിൽ ഒരു ശത്രുവിനെ കണ്ടു, അയാളോട് ദേഷ്യമുണ്ടായി, അയാള് അത് ദുഃഖത്തിന് കാരണമായി തീർന്നു. പിന്നീട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ വ്യക്തി മനസ്സിലേക്ക് കടന്നു വരും, വ്യക്തിയെ കുറിച്ച് സ്മരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ദ്വേഷ്ടി ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ സാമീപ്യം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയെ സ്മരിക്കുന്നു. മുമ്പ് ദുഃഖത്തിന് കാരണമായിരുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ സ്മരണ അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരം, മനസ്സിലുണ്ടാകുന്ന പരിണാമം, അന്ധകരണത്തിന്റെ ധർമ്മം, അതാണ് ദേഷ്യം. അതുപോലെ തന്നെയാണ് ദേഷ്യവും. യജ്ജാതീയം അർത്ഥം സുഖ ദുഃഖഹേതുത്വേന അനുഭൂതവാൻ. ഒരു വസ്തുവിനെ ദുഃഖത്തിന് കാരണമായി വിരിക്കറിഞ്ഞു. പുനഃ തജ്ജാതീയം അർത്ഥം ഉപലഭമാന, പിന്നീട് അതേ വിഷയത്തെ തന്നെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിഷയത്തെ അറിയുന്നു, സ്മരിക്കുന്നു. തം ദേഷ്ടി അതിനെ വെറുക്കുന്നു. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരം സ്വയം, ഇതിനെയാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഇതും എന്താണ്? അറിവിന് വിഷയമാകുന്നതാണ്. അതുകൊണ്ട് ഇത് ക്ഷേത്രമാണ്, ക്ഷേത്രജ്ഞന്റെ ധർമ്മമല്ല. തഥാ സുഖം അനുകൂലം പ്രസന്ന സത്വാത്മകം ജ്ഞേയത്വ ക്ഷേത്രമേവ. സുഖം എന്ന് പറയുന്നത് എന്താണ്? സുഖമാണ്, അനുകൂലമാണ്, പ്രസന്നമാണ്. പ്രസന്നമായ തെളിച്ചമുള്ള ഒരു വസ്തുവാണ് അത്. അന്ധകരണത്തിന്റെ ഒരു ധർമ്മമാണ് അത്, ജ്ഞേയമാണ്. അതുകൊണ്ട് അത് ക്ഷേത്രമാണ്. അത് ക്ഷേത്രത്തിന്റെ വികാരമാണ്, ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ദുഃഖം അതുപോലെ തന്നെ പ്രതികൂലാത്മകം, അത് പ്രതികൂലമാണ്. ജ്ഞേയത്വം അതും അറിവിന് വിഷയമാണ്. തഥപി ക്ഷേത്രം അതും ക്ഷേത്രമാണ്, അതൊന്നും ക്ഷേത്രജ്ഞ ധർമ്മമല്ല. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. എന്നാലും ഇത് വിശദീകരിക്കുന്ന എന്തുവേണ്ടി? ഇവിടെ ഈ വിശദീകരണം കൊണ്ട് ഒന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇതൊന്നും ആരും ആത്മധർമ്മങ്ങളായി ധരിക്കരുത്. കാരണം സുഖദുഃഖാദി കാര്യങ്ങൾ, ഇച്ഛാദ്വേഷങ്ങളെല്ലാം നമുക്കറിയാം. അറിയാമെന്നുള്ള കാര്യത്തെ ഇത്രയും കാര്യമായി വിശദീകരിക്കുന്നതിന് നമ്മൾ ഇതിനെല്ലാം അറിയുന്നത് നമ്മുടെ ഭാഗമായിട്ടാണ്, അതായത് ക്ഷേത്രജ്ഞന്റെ ഭാഗമായിട്ടാണ് അറിയുന്നത്. ആ ധാരണയെ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇതിനെ വിശദീകരിക്കുന്നത്. അല്ലാതെ സുഖവും ദുഃഖവും എന്താണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അതാരെയും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിനോടുള്ള ആ താതാത്മ്യത, അത് എന്റേതാണ് അല്ലെങ്കിൽ അത് എന്നിലിരിക്കുന്നു എന്നുള്ള ആ ബോധത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. സംഘാതോ ദേഹേന്ദ്രിയാണാം സംഹതി. ദേഹേന്ദ്രിയങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ ശരീരം, തസ്യാം അഭിവ്യക്ത അന്ധകരണവൃത്തി തപ്തൈവ ലോഹപിണ്ടേ അഗ്നി ആത്മചൈതന്യ ആഭാസ രസവിദ്ധ ചേതന സാജക്ഷേത്രം സംഘാത ചേതന. സംഘാതം എന്താണെന്ന് പറഞ്ഞു? എന്താണ്? ദേഹേന്ദ്രിയാണ് സംഹതി. ഈ ദേഹേന്ദ്രിയങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ ശരീരം തന്നെ സംഘാതം. ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ ആ വിപുലത അത് മനസ്സിൽ ഉൾക്കൊള്ളാതെ പോകും. അതുകൊണ്ട് അതിന്റെ ഓരോ ഭാഗങ്ങളെടുത്ത് പറഞ്ഞതിന് ശേഷം പൊതുവായി പറയുന്നു ഈ സംഘാതം ക്ഷേത്രമാണ്. അതേസമയം ഇവിടെയുള്ള ചേതനയും, ചേതന എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. എന്താണ് തസ്യാം? ഈ സംഘാതത്തിൽ അഭിവ്യക്ത അന്ധകരണവൃത്തി, ഇതിൽ പ്രകടമാകുന്ന അന്ധകരണവൃത്തി എന്ന് വെച്ചാൽ അന്ധകരണത്തിന്റെ പരിണാമങ്ങൾ. അന്ധകരണം എന്ന് വെച്ചാൽ സൂക്ഷ്മഭൂതം. ആ സൂക്ഷ്മഭൂതത്തിന്റെ സംഘാതമാണ് അന്ധകരണം. അത് സത്വരജസ്തമോ ഗുണാത്മകമാണ്. പഞ്ചഭൂത സംഘാത രൂപത്തിലുള്ളതാണ്, സൂക്ഷ്മവുമാണ്. അങ്ങനെയുള്ള സൂക്ഷ്മമായ അന്ധകരണം, തസ്യാം അഭിവ്യക്ത അന്ധക്കരണവൃത്തി, ആ അന്ധക്കരണത്തിന്റെ പരിണാമം, ഒരു വിശേഷമായ പരിണാമം, അതൊരു വിശേഷ രൂപത്തിൽ പരിണമിച്ചിരിക്കുന്നു. എങ്ങനെ? തപ്ത ഇവ ലോഹപിണ്ടേ അഗ്നി. എങ്ങനെയാണോ ഒരു ലോഹകഷ്ണത്തിൽ അത് ചൂടുപിടിച്ചിരിക്കുന്ന പഴുത്തിരിക്കുന്ന ഒരു ലോഹകണത്തിൽ അതിൽ അഗ്നി എങ്ങനെയാണോ പ്രകടമായിരിക്കുന്നു, എന്താണ് അതിൻ്റെ വിശേഷത? മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള അഗ്നിയിൽ നിന്നും മറ്റുള്ള അഗ്നി ആ അതിൻ്റെ ഇന്ധനത്തിൽ നിന്ന് വിട്ടത് പ്രകാശിക്കുന്നതായിട്ടാണ്. തപ്ത അയപ്പിണ്ടത്തിൽ അങ്ങനെയല്ല, അത് അയപ്പിണ്ടത്തിൽ നിന്ന് വേറിട്ട് അഗ്നിയുടെ ജ്വാലകളില്ലാത്ത അഗ്നിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ അഗ്നി ജ്വാലകളോടുകൂടി പ്രകാശിച്ചുകൊണ്ടിരിക്കും, അവിടെ അതിൻ്റെ ഇന്ധനത്തിൽ നിന്ന് വേറിട്ടാണ് നമ്മൾ അഗ്നിയെ കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആ അഗ്നി എന്ന് പറയുന്നത് ഇന്ധനത്തിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല. അവിടെ ഇന്ധനമായിരിക്കുന്ന എന്താണ്? ലോഹപിണ്ടം തന്നെ, ഇരുമ്പ് തന്നെ, ഇരുമ്പുണ്ട, അത് ചൂടുപിടിച്ചിരിക്കുന്നു. അവിടെ അഗ്നി നമുക്ക് വേറിട്ട് കാണാൻ കഴിയുന്നില്ല, എന്നാൽ അവിടെ അഗ്നി ഉണ്ട്. ഇവിടെ എങ്ങനെ അത് അനുഭവപ്പെടുന്നു? ചൂടിലൂടെ അത് അനുഭവപ്പെടുന്നു. അതുപോലെ തപ്തേ ഇവ ലോഹപിണ്ടേ അഗ്നി, തപ്തമായ ലോഹപിണ്ടത്തിൽ അഗ്നി ഇരിക്കുന്നത് പോലെ ആത്മചൈതന്യ ആഭാസരസവിദ്ധ പറയുന്നു. ആത്മചൈതന്യ ആഭാസരസം, ആത്മചൈതന്യം എന്നതിനെ നേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് ആത്മചൈതന്യാഭാസം? ആത്മചൈതന്യത്തിന്റെ പ്രതിബിംബം പോലെ ഇരിക്കുന്നു. ആഭാസം എന്ന് പറഞ്ഞാൽ പ്രതിബിംബം, അതാണ് ആത്മചൈതന്യാഭാസരസം എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ രസം എന്ന് പറയുന്നത്. ആത്മചൈതന്യത്തിന്റെ പ്രതിബിംബം ആത്മചൈതന്യത്തിന്റെ ഗുണങ്ങളോടുകൂടിയിരിക്കുന്നു, അതിനോട് വേറെ പിരിക്കാൻ വയ്യാത്ത രീതിയിലിരിക്കുന്നു, അതാണ് വിദ്ധം, എഴുകി ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ ആ അഗ്നി അതിനെ ആ ലോഹപിണ്ഡത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തത്, ലോഹപിണ്ഡത്തോട് അത് എഴുകി ചേർന്നിരിക്കുന്നത്, ഒന്നായിരിക്കുന്നത്, അതുപോലെ ഈ അന്ധക്കരണവൃത്തിയിൽ നിന്ന് വേർപിരിക്കാൻ വയ്യാതെ അന്ധക്കരണവൃത്തിയോട് എഴുകി ചേർന്നിരിക്കുന്നു ആത്മചൈതന്യം. എന്നാൽ അത് ശുദ്ധമായ ആത്മചൈതന്യമാണോ? അല്ല, അതിന്റെ പ്രതിബിംബം പോലെ ഇരിക്കും. എന്നാൽ പ്രതിബിംബമാണോ? അത് പ്രതിബിംബമല്ല, കാരണം ആത്മചൈതന്യത്തിന് ബിംബവും പ്രതിബിംബവും ഭാവമൊന്നും അതിനില്ല. എന്നാൽ ലൗകികമായി ഭൗതികമായി ചിന്തിക്കുമ്പോൾ അത് പ്രതിബിംബം പോലെ ഇരിക്കും. അല്ല, ആത്മാവിനൊന്നും ഒരിക്കലും പ്രതിബിംബം ഉണ്ടാകത്തില്ല. ആത്മാവിന്റെ ബിംബത്തെ ഗ്രഹിക്കുന്നതിന് സമർത്ഥമായ വസ്തുക്കളുമില്ല. എന്നാൽ ഏകദേശം അതെന്തോ ഒരു പ്രതിബിംബം പോലെ ഇരിക്കുന്നു, അങ്ങനെയല്ലേ അതിനെക്കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ ദേഹേന്ദ്രിയ സംഘാതത്തിൽ പ്രകടമാകുന്നു അന്ധക്കരണവൃത്തി. ആ അന്ധക്കരണവൃത്തി എപ്പോൾ? അന്ധക്കരണവൃത്തിക്ക് ഒരിക്കലും ആത്മ ആഭാസത്തോട് കൂടാതെ ഇരിക്കാൻ പറ്റത്തില്ല. എവിടെ അന്ധക്കരണവൃത്തി ഉണ്ടാകുന്നു അവിടെ ഈ ആത്മാഭാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരിക്കലും അതിനെ വേറെ പിരിക്കാൻ പറ്റത്തില്ല. എന്താണ് ഇത്? ജഡമായ അന്ധക്കരണവൃത്തി, ഇത് അതിലെ ചൈതന്യം എന്നിങ്ങനെ മനസ്സുകൊണ്ട് കൽപ്പിക്കാമെന്നുള്ളതേ കഴിഞ്ഞ് ഭൗതികമായി വേർതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് രസവിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്നത്, അതിനാണ് ചേതന എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്ന അറിവ് എന്ന് പറയുന്ന ഇതാണ് അറിവ്. ഈ അന്ധക്കരണവൃത്തികളോട് കൂടിച്ചേർന്നിരിക്കുന്നു. ഇതിനെയാണ് അധ്യാസം എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. ഇതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബിംബ പ്രതിബിംബ ഭാവത്തെക്കുറിച്ചും പറയുന്നത്. അതൊന്നും പരമാർത്ഥമല്ല, ആത്മാവ് ഒരു ബിംബമാണ്, അന്ധക്കരണം അതിന്റെ ആ ബിംബത്തിന്റെ പ്രതിബിംബത്തെ ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ്. ആ തരത്തിൽ ഭൗതികമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നതല്ല, മറിച്ച് ഈ ആത്മാവ് തന്നെ അത് കേവലമായ അറിവായിരിക്കുമ്പോൾ അത് തന്നെ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിർഗുണമായ അറിവായിരിക്കുക തന്നെ അത് എങ്ങനെ വിഷയങ്ങളെ അറിയുന്നു? എങ്ങനെ അതിന് വിഷയങ്ങളെ അറിയുന്ന രൂപത്തിലുള്ള, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ആ ചേതന ക്രിയാരൂപത്തിൽ എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു? അതിന് കാരണം വാസ്തവത്തിൽ ഈ അറിവല്ല, മറിച്ച് ഈ അറിവിന് ഇത്തരം ഒരു ഭാവാന്തരത്തെ കൽപ്പിക്കുന്ന, അതിന് കാരണമായിരിക്കുന്ന അന്ധക്കരണ വൃത്തിയാണ്. അതിനാണ് ഇവിടെ പറഞ്ഞത്. അന്ധകരണ വൃത്തിയാണ് വാസ്തവത്തിൽ നമ്മൾ അറിയുന്നു എന്ന് പറയുന്ന അന്ധകരണ വൃത്തിയാണ്, അല്ല കേവലമായ ആത്മാവിനെയല്ല. അതും എന്താണ്? ക്ഷേത്രമാണ്, ജ്ഞേയത്വ അത് ക്ഷേത്രമാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നതിനെ കൂടി ഇവിടെ ചേതന എന്ന് പറയുന്നതിന്, ചേതന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പ്രാണനാണ്. ചേതന എന്ന് പറയുന്നത് പ്രാണനല്ല, അത് രണ്ട് രണ്ടാണ് എന്നാണ്. ശരീരത്തിൽ ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ധരിക്കുന്ന എന്താണ്? ചൈതന്യത്തിൽ ശരീരത്തിൽ പ്രാണനുണ്ടെന്നാണ്. ഇവിടെ ചേതന എന്ന് പറയുന്നത് പ്രാണനല്ല, ഇവിടെ പറയുന്ന ഈ ചൈതന്യം എന്ന് പറയുന്നത് അറിവാണ്. പ്രാണൻ എന്ന് പറയുന്നതോ അതിനേക്കാൾ സ്ഥൂലമായ രൂപത്തെ പ്രാപിച്ചാണ്. അപ്പോ ഈ സൂക്ഷ്മഭൂതങ്ങൾ തന്നെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയിലിരിക്കുമ്പോൾ അതിന് ചൈതന്യ സാന്നിധ്യത്തിലെന്ന് പറയാം. ചൈതന്യ സാന്നിധ്യത്തിൽ ഏറ്റവും സൂക്ഷ്മമായിരിക്കുമ്പോൾ അതിന് ചൈതന്യം എന്ന് വിളിക്കുന്നു. അത് കുറച്ചുകൂടി സ്ഥൂലതയെ പ്രാപിക്കുമ്പോൾ അതിനെ പ്രാണനെന്ന് വിളിക്കുന്നു. ശരീരത്തിൽ ചൈതന്യം ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്? അത് പ്രാണനുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, ശരീരത്തിൽ അറിവുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ചില സന്ദർഭങ്ങളിൽ പ്രാണനും ചൈതന്യം എന്ന് പറയും, പക്ഷെ പ്രാണൻ വേറെ ചൈതന്യം വേറെ. ചേതന അതിന്റെ ധർമ്മമാണ് ചൈതന്യം. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞു. പ്രാണൻ സ്ഥൂലമായ രൂപവും ചേതന അതിസൂക്ഷ്മമായ ഭാവവുമാണ്. എന്തുകൊണ്ട്? ഈ ചൈതന്യം എന്താണ്? ഈ ചൈതന്യം സ്വവിഷയമാണ്. അതായത് ചൈതന്യം ചൈതന്യത്തെ അറിയും. ഞാൻ പറയുന്നു എനിക്കറിവുണ്ട്. അപ്പൊ അറിവ് അറിവിനെ തന്നെ അവിടെ വിഷയമാക്കും. എന്തുകൊണ്ട്? ഇത് ശുദ്ധമായ അറിവല്ല, നിർഗുണമായ ഭാവമല്ല. ആ ചൈതന്യം തന്നെ പ്രാണനെ അറിയുന്നു. പറയുന്നു എന്താണ്? എന്നിൽ പ്രാണനിരിക്കുന്നു. അപ്പോ തന്നെ തന്നെ വിഷയമാക്കാനും തന്നിൽ നിന്ന് ഭിന്നമായ സർവത്തിനെയും വിഷയമാക്കാനും കഴിയുമെന്നുള്ള ഈ അറിവ് ചേതന എന്ന് പറയുന്നത് പുരുഷന്റെ ധർമ്മമല്ല, മറിച്ച് ക്ഷേത്രത്തിന്റെ അംശമാണ്, ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ധൃതൃയ അവസാദം പ്രാപ്താനി ദേഹേന്ദ്രിയാണി ധ്രിയന്തി സജ്ഞേയത്വക്ഷേത്രം. ധൃതി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ ധൈര്യം എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ധാരണാശക്തി. ധാരണാശക്തി എന്ന് പറയുന്നത് ശരീരത്തെയും മറ്റും നിലനിർത്തുന്നതിനുള്ള ശക്തി. ഇത് സാധാരണ നമ്മുടെ മനസ്സിന് തോന്നുന്ന ധൈര്യമല്ല, മറിച്ച് ഇത് പ്രാണന്റെ ഭാഗമാണ് ധൃതി എന്ന് പറയുന്നത്. അത് വിശദീകരിക്കുന്നത് എന്താണ്? യയാ അവസാദം പ്രാർത്ഥാനി ദേഹേന്ദ്രിയാണി ധ്രിയന്തേ. നമ്മളെന്തെങ്കിലും അധ്വാനിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തിച്ചോ എല്ലാം വരുമ്പോൾ വരുന്ന ശരീരത്തിന് അവസാദം സംഭവിക്കുന്നു. അതായത് ക്ഷീണം, ആലസ്യം, തളർച്ച, ഇതെല്ലാം സംഭവിച്ചു പോകുന്നു. അങ്ങനെ സംഭവിച്ചു വരുമ്പോഴും നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? അതിനെ പുനർജീവിപ്പിക്കുന്നു. ആ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ ശക്തി, അതിനാണ് ധൃതി എന്ന് പറയുന്നത്. ക്ഷീണിച്ചു പോകുമ്പോൾ വീണ്ടും നമ്മൾ കൈവരിക്കുന്നു. അതിനെ നമ്മൾ സാധാരണ പറയും ഊർജ്ജസ്വലത എന്ന് പറയും. ഊർജ്ജസ്വലത എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടാകുന്നു. അതിനാണ് ധൃതി എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷീണിച്ചു പോയാൽ ആ ക്ഷീണത്തെ വീണ്ടെടുത്തു തരുന്നത് അതാണ്. യയാ അവസാദം പ്രാപ്താനി ദേഹേന്ദ്രിയാണി ധ്രിയന്തേ. അപ്പൊ അങ്ങനെ ഒരു ശക്തി വിശേഷം ഇരിപ്പുണ്ട് ഈ ശരീരത്തിൽ. അത് എന്താണ്? പ്രാണന്റെ ഭാഗമാണ്, പ്രാണധർമ്മമാണ്. ക്ഷീണിക്കുമ്പോഴെല്ലാം ആ ക്ഷീണത്തെ അകറ്റിയിട്ട് വീണ്ടും ശരീരത്തിന് പഴയതുപോലെ ആ ഊർജ്ജസ്വലതയെ കൊടുക്കുന്നു. അതുമെന്താണ് പറയുന്നു? ജ്ഞേയത്വ ക്ഷേത്രം. ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന പ്രാണനെയാണ്. പ്രാണൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ധരിക്കുന്ന എന്താണത്? ആത്മധർമ്മം എന്നാണ്. കാരണം പറയുന്നത് എന്താണ്? ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ചിലർ പറയും എന്താണ്? ജീവനുണ്ടെന്ന് പറഞ്ഞാൽ പ്രാണനുണ്ട് എന്ന് പറയും. അപ്പോൾ അഭേദമായിട്ട് പറയും ജീവനും പ്രാണനും ഒന്നായിട്ട്. അപ്പോൾ സാധാരണ ഇവിടെ പ്രാണൻ നമ്മൾ പറയുന്നത് എന്താണ്? ആ ജീവാത്മാവിന്റെ ശരീരത്തിലുള്ള സാന്നിധ്യം, അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ജീവാത്മാവിന്റെ ശരീരത്തിലുള്ള കാരണം ജീവൻ പോയി, പ്രാണൻ പോയി എന്ന് ഒരേ അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ ശരീരം ജഡമാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ശരീരത്തെ വിട്ടുപോയത് എന്താണ്? ആ ജീവസാന്നിധ്യം. ജീവസാന്നിധ്യം എന്ന് വെച്ചാൽ പ്രാണസാന്നിധ്യം. അതാണ് ശരീരത്തിന് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടു പോകുന്ന ആ പ്രാണസാന്നിധ്യത്തെയാണ് ഇവിടെ ധൃതി എന്ന് പറയുന്നത്. കാരണം എന്ത് ചെയ്യുന്നു, അതാണ് തളരുമ്പോൾ വീണ്ടും ശരീരത്തിന് രോഗം വന്ന് ശരീരം ക്ഷീണിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ആ ധൃതി ശരീരവുമായിട്ടുള്ള ബന്ധത്തെ കുറയ്ക്കുകയാണ്. വീണ്ടും ഔഷധ സേവയൊക്കെ ചെയ്ത് ശരീരത്തിന് വേണ്ടത്ര പുഷ്ടി കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ അതിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവപ്പെടുന്നു. അത് പ്രാണസാന്നിധ്യമാണ്. അതിനെ ഇവിടെ ധൃതി എന്ന് പറയുന്നു. അല്ല, സാധാരണ ധൃതിക്ക് ധൈര്യം എന്നുള്ള അർത്ഥമുള്ളത് എന്താണ്, മനസ്സിൽ സാധാരണ നമ്മൾ പറയുന്ന ധൈര്യം, ഭയമില്ലാത്ത അവസ്ഥ, ആ ഒരർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ പറയുന്നത്, കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, അവസാദം പ്രാപ്താനി ദേഹേന്ദ്രിയാണി ധ്രിയന്തി സജ്ഞേയത്വ ക്ഷേത്രം. അത് പ്രാണധർമ്മമാണ്, പ്രാണന്റെ വാസ്തവത്തിൽ പ്രാണൻ